ആ സാമർഥ്യം രണ്ടു തരത്തിലുണ്ട്, ഒന്ന് വാക്യത്തില്, മറ്റൊന്ന് വൃത്തിയില്. അത് പറഞ്ഞായിരുന്നല്ലോ, വിപേക്ഷ അഭിത സാമർഥ്യവും ഏകാർത്ഥീഭാവാഭിത സാമർഥ്യവും. വിപേക്ഷ എന്ന് പറയുന്നത് എന്താണ്? കാണുന്നതിലൂടെ സ്വാർത്ഥ പര്യവസായിനാം പദാനാം ആകാംക്ഷാദിവശാത് പരസ്പരാന്വയം തദ്വിപേക്ഷ ലക്ഷണം സാമർഥ്യം. ഇതെന്തു വാക്യേവ, വാക്യത്തിൽ വരുന്നതാണ് ഋദ്ധസ്യ രാജ്ഞ പുരുഷ. വാക്യത്തിൽ ഇങ്ങനെയുള്ള സാമർഥ്യമുണ്ട്. അടുത്ത ഏതാണ്? പ്രക്രിയാദശായം പ്രത്യേകം അർത്ഥവത്വേന പ്രതിഗ്രഹീതാനാം പദാനാം സമുദായശക്തിയ വിശിഷ്ടേകാർത്ഥ പ്രതിപാദകത്വം. തെറ്റില്ല എന്നാലും അങ്ങനെ വരുന്ന വിശിഷ്ടേകാർത്ഥ പ്രതിപാദകത്വം, അങ്ങനെ ഏകാർത്ഥീഭാവ സാമർഥ്യം. ഇത് രാജപുരുഷ എന്ന് പറയുന്നിടത്തേ ഉള്ളൂ, അവിടെ മാത്രമേ ഉള്ളൂ. കാരണം ഋദ്ധസ്യ രാജപുരുഷ എന്ന് പ്രയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഋദ്ധസ്യ എന്ന് പറയുന്നത് ഏതിനോട് അന്വയിക്കുന്നു? രാജൻ ശബ്ദത്തോട് അന്വയിക്കുന്നു. അപ്പോൾ ഒരു വിശേഷണത്തോട് അന്വയിക്കുന്നത് കൊണ്ട് അതിന് പുരുഷ ശബ്ദത്തോട് അന്വയിക്കാൻ പാടില്ല. സവിശേഷണാനാം വൃത്തിർണ വൃത്തസ്യവ വിശേഷണയോഗന വിശിഷ്ടാനാണെങ്കിൽ സവിശേഷണാണ്, സാന്നൂടെ ചേർത്താണ് സവിശേഷണം. വിശേഷണത്തോടു കൂടി അതിനാണ് വിശിഷ്ടമെന്ന് പറയുന്നത്. അതിന് വൃത്തിയില്ല. വൃദ്ധസ്യ രാജപുരുഷ, അവിടെ വിശേഷണം വന്നു. അപ്പൊ രാജപുരുഷ എന്ന് പറയുന്നിടത്ത് വൃത്തി സംഭവിക്കാൻ പാടില്ല. വൃത്തസ്യ രാജപുരുഷ എന്ന് പറയുന്ന വൃത്തമാണ്, അതിന് വിശേഷണ യോഗവും വിശേഷണമായ ഋദ്ധസ്യ എന്ന് പറയുന്നതിന് യോഗവും വരത്തില്ല. അതുകൊണ്ടത് പ്രധാനമാണ്. ഈ അതിൽ ഈ ഇതൊരു സാമാന്യമായി സമാസത്തെ കുറിച്ചുള്ള അറിവ് ഇങ്ങനെ ഉണ്ടായിരിക്കണം. നമ്മൾ പ്രക്രിയ ചെയ്യുമ്പോൾ എല്ലായിടത്തും ഇതിൻ്റെ ആവശ്യം വരത്തില്ല, പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം. കാരണം സമർത്ഥ പദവി എന്ന് പറഞ്ഞാൽ എന്താണ് സാമർഥ്യം എന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് അത് എങ്ങനെ സവിശേഷം വൃത്തി എന്ന് പറയുന്നത് അടുത്തുകൂടെ വരും. ഇവിടെ അവിടെ വിശദീകരിക്കാം, അവിടുത്തെ വൃത്തി വരും. അപ്പോൾ അവിടെ അത് വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ വന്നു, അടുത്തു വരുന്നത് പറഞ്ഞെന്താണ്? സമാസത്തെ സംബന്ധിച്ച് പിന്നെ അറിഞ്ഞിരിക്കേണ്ട എന്താണ്? സമാസത്തിന് വിഗ്രഹം, വിഗ്രഹം രണ്ടു തരത്തിലുണ്ട്. ഒന്ന് ലൗകിക വിഗ്രഹവും അലൗകിക വിഗ്രഹവും. ലൗകിക വിഗ്രഹം എന്ന് പറഞ്ഞാൽ ലോകപ്രയോഗാർഹമായ വിഗ്രഹം, രാജ്ഞഃ പുരുഷഃ. അലൗകിക വിഗ്രഹം എന്ന് പറഞ്ഞാൽ പ്രക്രിയാദശയിലുള്ള വിഗ്രഹം എന്ന് വെച്ചാൽ രാജൻ മസ് സു. അലൗകികം എന്ന് പറഞ്ഞാൽ ലോകപ്രയോഗാനർഹം, ലോകത്തിൽ അങ്ങനെ പ്രയോഗിക്കാൻ എന്ന് വെച്ചാൽ ഭാഷയിലും മറ്റും നമ്മൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ സമാസം സംഭവിക്കുന്ന എവിടെയായിരിക്കും? അലൗകിക വിഗ്രഹത്തിലായിരിക്കും സംഭവിക്കുന്നു. ഇത് പ്രധാനപ്പെട്ട കാര്യം, ഇത് എപ്പോഴും ആവശ്യമുള്ളതാണ്. സമാസം ഒരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ചെയ്തു കഴിയുമ്പോൾ പിന്നെ അത് മനസ്സിലായി കഴിയുമ്പോൾ സമാസത്തിൽ പ്രയാസമല്ല ചെയ്യുന്നതിന്. ആദ്യം ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പല സൂത്രങ്ങളും പ്രവർത്തിക്കും, പിന്നെ എല്ലായിടത്തും ഒരുപോലെ തന്നെ. അത് മനസ്സിലാക്കുന്നതിന് പ്രയാസം വരത്തില്ല. പല വിഗ്രഹത്തിനാണ് സമാസം വരുന്നത്. പിന്നെ ഇവിടെ വരുന്നത് എന്താണ്? അടുത്ത സൂത്രം പ്രാക് കടാരാത് സമാസ. കടാര കർമ്മധാരേത്യത പ്രാക് സമാസേത്യ അധിക്രിയതേ. അതായത് കടാരാഹ കർമ്മധാര എന്ന് പറയുന്ന ഒരു സൂത്രമുണ്ട്. ഇത് രണ്ടാം അധ്യായത്തിൽ ഒന്നാം പാദത്തിലെ മൂന്ന്, രണ്ടാം പാദത്തിൽ രണ്ടാം അധ്യായത്തിലെ രണ്ടാം പാദത്തിലെ അവസാന സൂത്രം അതാണ് കടാരാഹ കർമ്മധാര എന്ന് പറയുന്നത്. ഈ സൂത്രം നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട്. എവിടെയാണ് ആ കടാരാത് ഏകാസഞ്ജ എന്നുള്ളത്? അതിവിടെയും വരും. അത് ഇപ്പോ പറയേണ്ട ആവശ്യമില്ല, വരുമ്പോ അത് പറയും. ഇവിടെ അതിന്റെ ആവശ്യം വരും, ഇപ്പൊ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ആ സൂത്രത്തിന് മുമ്പ് വരെ പ്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സൂത്രത്തിന് മുമ്പ് വരെ സമാസ, ഇത് അധികാര സൂത്രമാണ്. പോകും അങ്ങോട്ട് ഓരോ സൂത്രത്തിനും ചെന്നിട്ട് എന്ത് പറയും? സമാസഹ എന്ന് പറയും. അത് അതിൽ പൊതുവായി വരുന്നതാണ് സുബന്ധം സുബന്ധയിൽ സമസ്യത്തെ, സർവത്ര വരുന്നതാണ്. ഒരു സുബന്ധം മറ്റൊരു സുബന്ധവുമായി സമാസിക്കുന്നു. സമസ്യത്തെ കർമ്മണിപ്രത്യമാണ് ഇവിടെ ഈ സൂത്രത്തിൽ. സമാസ എന്ന് പറയുന്നിടത്ത് സമാസം എന്ന് പറഞ്ഞാൽ കർമ്മണിയാണ്, അതാണ് സമസ്യത്തെ എന്ന് പറയുന്നത്. തുടക്കത്തിൽ സമാസം എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്ത് പറഞ്ഞു? സമസനം. അത് ഭാവപ്രത്യയത്തിലാണ്. അവിടെ സമാസം എന്ന് പറഞ്ഞാൽ സമാസിക്കൽ, കൂട്ടിച്ചേർക്കൽ, അതിനെയാണ് സമാസം എന്ന് പറയുന്നത്, ക്രിയ കാണിക്കുന്നത്. ഇവിടെ അതല്ല പറയുന്നത്. സമസ്യത്തെ ആചാര്യണ സമസ്യത്തെ, ആചാര്യൻ എന്ത് ചെയ്യുന്നു? സുബന്ധത്തെ സുബന്ധത്തോട് കൂട്ടിച്ചേർക്കുന്നു. അല്ലെങ്കിൽ പ്രയോക്തൃഭി, പ്രയോക്താക്കൾ ആരാണോ സമാസം ചെയ്യുന്നത് അവരെന്ത് ചെയ്യുന്നു? സുബന്ധത്തെ സുബന്ധത്തോട് കൂട്ടിച്ചേർക്കുന്നു എന്നർത്ഥം കിട്ടും. ഈ അർത്ഥം എവിടെയാണ് കിട്ടുന്നത്? ഇനി വരുന്ന എല്ലാ സൂത്രങ്ങളിലും, വിധി സൂത്രങ്ങളിലെല്ലാം ഈ സൂത്രം ചെന്നിട്ട് പറയും എന്താണ്? സുബന്ധം സുബന്ധേന സമസ്യത്തെ. അത് ഓർത്ത് തോന്നും. അപ്പൊ എല്ലായിടത്തും ഒരു സമസ്യതെ എന്ന് പറയുന്നു. അതാണ് ഇവിടെ പറഞ്ഞത് കടാര കർമ്മധാരയിത്യത പ്രാക്. കടാര കർമ്മധാരയ എന്നുള്ളതിന് മുമ്പ് വരെ സമാസൈത്യ അധിക്രിയതേ, സമാസ എന്നുള്ളതിന്റെ അധികാരമാണ്. അധികാരമായതുകൊണ്ട് സമാസ ശബ്ദം അവിടെ ചെന്നിട്ട് അതിന്റെ അർത്ഥമാവും എന്താണ്? സമസ്യതേ എന്ന് പറഞ്ഞാൽ സുബന്ധം. പിന്നെ അവിടെ വരും എന്താണ്? സുബന്ധം സമർത്ഥേന സുബന്ധേന. അത് സാമർഥ്യം ഉണ്ടായിരിക്കണം, അതൊക്കെ ആവർത്തിക്കേണ്ട കാര്യമില്ല. കാരണം സമർത്ഥ പദവിധി എന്ന് പറയുന്ന എന്ത് സൂത്രമാണ്? പരിഭാഷ എന്ന് പറയുന്നത് എല്ലാ വിധി സൂത്രങ്ങളിലും പ്രവർത്തിക്കും. ഇവിടെയെല്ലാം പദവിധി വരുന്നു, അവിടെയെല്ലാം എന്ത് ചെയ്യും? പരിഭാഷയും ചേരും. പരിഭാഷ ചെന്നിട്ട് ആ വിധിയിൽ ചേർന്നിട്ട് പറയും സമർത്ഥേന സമസ്യത്തെ എന്ന് പറയും. അപ്പോ ഈ രണ്ട് സൂത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എന്താണ്? രണ്ട് സുബന്ധങ്ങൾ തമ്മിൽ സമാസം ചെയ്യപ്പെടും. അടുത്ത ഈ പുസ്തകമാണെങ്കിൽ 177-ാമത്തെ പേജിൽ തത്പുരുഷൻ. എല്ലാവരെയും ഈ പുസ്തകമാണെന്ന് ആണല്ലോ തന്നെ. ഇതില് മറ്റേ തത്വബോധിനിയുള്ളതില്ലേ? അല്ല, ബാലമനോരമയോ തത്വബോധിനിയുള്ളതില്ലേ? അതെടുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഇനി നോക്കി എഴുതാം. സിദ്ധാന്തമതി പുസ്തകം എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഈ സാമർഥ്യം എന്നൊക്കെ പറഞ്ഞ വ്യാഖ്യാനങ്ങളിലുള്ളതാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ എഴുതുമ്പം തെറ്റത്തില്ല, ഞാൻ പറയുമ്പോൾ തെറ്റിയാലും നോക്കി കറക്റ്റായിട്ട് എഴുതാം. അവിടെ 177-ാമത്തെ പേരിൽ ഒരു സൂത്രമുണ്ട്, ഷഷ്ഠി. മറ്റതെടുക്കാമെങ്കിൽ നല്ലതാ. ഏത്? സിദ്ധാന്തമതി കമ്പ്യൂട്ടറിൽ. പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുന്നോട്ടെ, പുസ്തകത്തിൽ ഇതുണ്ടല്ലോ. ഷഷ്ഠി ഇവിടെ വരും. എന്താണ്? രണ്ട് സൂത്രങ്ങൾ വരും ഉണ്ടോ? എന്താണ്? സമർത്ഥ പദവിധി. മറ്റൊന്നുകൂടെ വരും. എന്താണ്? പ്രകടാര സമാസ. പിന്നെ പലതും വരും, അന്ന് നമുക്കിവിടെ ആവശ്യമില്ല. നമുക്ക് സമാസത്തിലേക്ക് എളുപ്പം പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ വൃത്തി എന്താണ്? ഇവിടെ തന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ മതി, ഷഷ്ഠി എന്നുള്ള സൂത്രം വരും. കുറച്ചുകൂടെ ആ അതെ തന്നെ അവിടെ എന്റെ വ്യാഖ്യാനത്തിലേ കാണും. അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നോക്കാം. ഷഷ്ഠി എന്താണ് അവർ പറയുന്നത്? സുബന്ധേന. എന്താണ് സുബന്ധം? സുബന്ധേന പ്രാഗ്വതം എന്ന് വെച്ചാൽ സമസ്യതേ. അതാണ് ഈ സൂത്രത്തിന്റെ അർത്ഥം. സുബന്ധം സുബന്ധേന, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മളിപ്പോൾ ഒരു സുബന്ധം മറ്റൊരു സുബന്ധവുമായിട്ട് സമാസിക്കുന്നു, കൂട്ടിച്ചേർക്കുന്നു എന്നർത്ഥം. എന്താണ് ഉദാഹരണം കൊടുത്തിരിക്കുന്നത്? അതിനു വേണ്ടിയിട്ടാണ് ഇതെടുക്കണമെന്ന് പറഞ്ഞത്. രാജപുരുഷ എന്ന് പറയുന്നിടത്ത് സമാസം വിധിക്കുന്ന സൂത്രമാണേത്? ഷഷ്ഠി. അപ്പൊ സമാസിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? സമർത്ഥമായ പദവി. ഷഷ്ഠി അതിനെ വിഗ്രഹിക്കണം. എന്ത് വിഗ്രഹമാണ് ആവശ്യം? അലവ് വിഗ്രഹം. അപ്പൊ ഇതിനെങ്ങനെ വിഗ്രഹിക്കും? രാജൻ പുരുഷസു. അങ്ങനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ, അലൗകിക വിഗ്രഹം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സമാസം അങ്ങോട്ട് ചാടിക്കയറും. സമാസത്തിൽ നിന്ന് സഹിക്കാൻ പറ്റത്തില്ല. എവിടെ അലൗകിക വിഗ്രഹം കാണുന്നോ അവിടെ സമാസം പ്രവർത്തിച്ചിരിക്കും. അപ്പൊ രാജൻ നസ് പുരുഷസു, സുബന്ധം സുബന്ധേന സമസ്യതേ, സമാസമായി കഴിഞ്ഞു അവിടെ തന്നെ. അത് സമാസം ആയി. സമാസമായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത് പ്രവർത്തിക്കുന്ന സൂത്രമാണ് ഏത്? പഠിച്ച സൂത്രം നേരത്തെ തുടക്കത്തിൽ. തുടക്കത്തിൽ പഠിച്ച സൂത്രം സമാസം വന്നാൽ ഉടൻ പ്രവർത്തിക്കുന്ന സൂത്രം. അതൊക്കെ പഠിച്ചിട്ടാണ് ഇതുവരെ വന്നത്. കുറെ കാലമായതുകൊണ്ട് മറന്നുപോയതാണ്. കൃത്തധിത സമാസ എന്തുവരും? രാജൻ ങസ് പുരുഷസു എന്ന് പറയുന്ന ഇപ്പൊ എന്തായി? എന്തുകൊണ്ട് സമാസം വന്നു? ഏ സൂത്രപ്രകാരം? അത് പ്രാതിസഞ്ജ വന്ന് സമാസം വന്ന സൂത്രം ഷഷ്ഠി. മനസ്സിലായില്ലേ? ആദ്യ ഷഷ്ഠി എന്നുള്ള സൂത്രപ്രകാരം ഇവിടെ സമാസം വന്നു. രണ്ട് സുബന്ധങ്ങൾ തമ്മിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുവരും? കൃത്തദ്ധിത സമാസപ്രകാരം പ്രാതിസഞ്ജ വന്നു. പ്രാതിപതിക സഞ്ജ വന്നു കഴിഞ്ഞാൽ ഉടൻ ഒരു സൂത്രം പ്രവർത്തിക്കും. ഇവിടെ ചിലപ്പോൾ കുറച്ച് മുമ്പോട്ടും പുറകോട്ടും ഒക്കെ പോകേണ്ടി വരും. പേജ് നമ്പർ പറഞ്ഞാൽ മതിയല്ലേ? ഓ, ഇവിടെ പേജ് നമ്പരും ഇല്ല. നല്ല കാര്യമായി. ഒരു പുസ്തകത്തിനും പേജ് നമ്പരില്ലേ? ഇല്ല അല്ലേ? ഓ, അത് ശരി. 138 മുമ്പലത്തെ പേജ്. അതിന് നമ്പറില്ല. കണ്ടോ, കിട്ടിയോ? നമ്പറില്ലാത്ത പേജാണ് 138 മുമ്പിലെ പേജ്. അതിലെ രണ്ടാമത്തെ സൂത്രം സുബോധാതു പ്രാതിപദികയോരവയവസ്യ സുപോലുക്. നാമധാതു പ്രകരണം എന്ന് പറയുന്ന പ്രകരണമാണ്. അവിടെയാണ് ഇത് വരുന്നത്. ഇതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്. പൂർവത്തിൽ നിന്ന് ലുക്ക് വരും, സുപ്പോ ലുക്ക് എന്നാണ്. ഇവിടെ സുപ്പിന് ലുക്ക് വിരിക്കുകയാണ്. സുപ്പിന് എവിടെയാണ് ലുക്ക് വിരിക്കുന്നത്? ധാതു പ്രാതിപദികയോ, ധാതുവിന്റെയും പ്രാതിപദികത്തിന്റെയും അവയവമായിട്ട് സുപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് ലുക്ക് വരും. മനസ്സിലായല്ലോ? ധാതുവിന്റെയോ പ്രാതിപദികത്തിന്റെയോ അവയവമായിട്ട് സുപ്പ് വന്നാൽ അതിന് ഈ സൂത്രം എന്ത് ചെയ്യും? ലുക്ക് വിരിക്കും. ഇവിടുന്ന് ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. ഇതിൽ ധാതു എന്ന് പറയുന്നതിനെ വിടുക. ഇപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? പ്രാതിപദികത്തിൽ. അപ്പൊ മനസ്സിലാക്കുക, പ്രാതിപദികത്തിന്റെ അവയവമായി സുപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് എന്തുവരും? ലുക്ക് വരുന്നു. അപ്പൊ ഇനി പഴയ സ്ഥലത്തേക്ക് പോവുക. ഇവിടുത്തെ ജോലി കഴിഞ്ഞു, ഷഷ്ടിയിലേക്ക്. ഇപ്പൊ രാജൻ ങസ് പുരുഷ സൂന്നിരുന്നു. അനുഭവിഗ്രഹത്തിൽ ആദ്യ സൂത്രം പ്രവർത്തിച്ചു, ഷഷ്ടി വന്ന് സമാസം വന്നു. സമാസം വന്നു കഴിഞ്ഞാൽ എന്തു വന്നടുത്ത്? സമാസപ്രധാന പ്രാതിസഞ്ജ വന്നു. പ്രാതിസഞ്ജ വന്നു കഴിഞ്ഞാൽ എന്തുവരും? സുപോ ധാതു പ്രാതിപദികയോഹോ പ്രകാരം സുപ്പിന് ലുക്ക് വരും. അപ്പൊ ഇപ്പൊ ഇപ്പൊ എങ്ങനെയിരിക്കും? രാജൻ പുരുഷ എന്നിരിക്കും. ഇതിപ്പോ പ്രാതിപദികമാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു പ്രാതിപദി രാമ കൃഷ്ണ എന്നൊക്കെയാണ്. ഇപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന് പ്രാതിപദികമാണ്. രണ്ട് പദങ്ങളും കൂടെ ചേർന്നിട്ട് ഇപ്പോ പ്രാതിപദികമാണ്. ഇപ്പൊ ഇത് രണ്ട് സുബന്ധങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു? സുപ്പിന് ലുക്ക് വന്നു, പോയി. ഇപ്പൊ ഇത് സുബന്ധമാണോ? എന്തുകൊണ്ടല്ല? ഇത് സുബന്ധമാണോന്നോ ചോദിച്ചത്? എങ്ങനെ? ആ, അങ്ങനെ ഒരു നിയമം ഉള്ളത് കൊണ്ട് ഇതിനെ നമുക്ക് സുബന്ധമാക്കാം. പ്രത്യയ ലോപേ. പക്ഷെ അതിനെ നിഷേധിക്കുന്ന എന്താണ്? എന്നാ ലുമത അംഗസ്യ. എന്താണ് അതിന്റെ വൃത്തി? ലുമതാ ശബ്ദേന നത്തെ തന്നിമിത്തം അംഗകാരി നസ്യ. അപ്പോ ഇവിടെ സുബന്ധമാകുമോ? അംഗകാരി നിഷേധിച്ചല്ലേ ഉള്ളൂ, സുബന്ധമല്ലാന്ന് പറഞ്ഞില്ലേ? അംഗകാര്യം നിഷേധിച്ചുകൊണ്ട് സുബന്ധമല്ല എന്ന് ഞാൻ പറയുന്നു. എന്താണ്, എന്താ കുഴപ്പം? അംഗകാര്യം നസ്യാന്ന് പറഞ്ഞതുകൊണ്ട് സുബന്ധമല്ല എന്ന് പറഞ്ഞ എന്താ കുഴപ്പം? ആ സുബന്ധം അംഗകാര്യമല്ല. സുബന്ധം എന്ന് പറയുന്ന അംഗത്തിന് വരുന്ന കാര്യമാണോ? സുപ്പ് കൂടി ചേർന്നിട്ടല്ലേ സുബന്ധമാകുന്നത്. അംഗം എന്ന് പറയുന്ന ഇവിടെ ഏതാണ്? രാജനല്ലേ. പരത്തിൽ സുപ്പ് വന്നാൽ എന്താകത്തുള്ളൂ? സുബന്ധമാകത്തുള്ളൂ. അപ്പൊ ഇവിടെ അംഗകാരി അംഗമല്ലാതെയാവും. സുപ്പ് പരത്തി വന്നാൽ എന്തുവരും? അംഗസഞ്ജം വരും. പൂർവത്തിന് ഏ സൂത്രപ്പാരം? അസ്മാത് പ്രത്യവിധി തഥാതി പ്രത്യംഗം. പൂർവമാണ് അംഗമാകുന്നത്. രാജൻ അംഗമാണ്, പക്ഷെ സുബന്ധം എന്ന് പറഞ്ഞ അംഗകാര്യം അല്ല. എന്നുവെച്ചാൽ സുബന്ധമാണ്. അപ്പൊ രാജനെന്ന് പറയുന്നതും പുരുഷ എന്ന് പറയുന്നതിൽ നിന്നും സുപ്പിന് ലുക്ക് വന്നാലും എന്താണ്? ഇത് സുബന്ധമാണ്. സുബന്ധമായി കഴിഞ്ഞാൽ സൂത്രം പറയും വരും. ഹലോ, സുപ്തിങ്ങന്ധം പദം, രണ്ടും പദവുമാണ്. മനസ്സിലായോ? എന്തൊക്കെയാണ് കോംപ്ലിക്കേഷനും നോക്കണം. അവസാനം രാജൻ പുരുഷ എന്ന് പറയുന്നത് പ്രാതിപതികമാണ്. അശ്വമേ രാജൻ പുരുഷ എന്ന് പറയുന്നു ഓരോന്നും പദവുമാണ്. രണ്ടും കൂടെ ചേർന്ന് എന്താണ്? രണ്ടും കൂടെ ചേർന്ന് പ്രാതിപതികം. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പദവുമാണ്. അപ്പൊ രാജൻ പദമായി കഴിഞ്ഞാൽ ഉടനെ സൂത്രം പ്രവർത്തിക്കും. നലോപ പ്രാതിപതികാന്തസ്യ നകാരം പോയി, പിന്നെ എങ്ങനെയിരിക്കും? രാജപുരുഷ എന്നായി. അപ്പോ ആദ്യം ഏ സൂത്രം പ്രവർത്തിച്ചു? ഷഷ്ടി. ഒന്നെന്ത് ചെയ്തു? സമാസം വന്നു. സമാസം വന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് പ്രവർത്തിക്കും? കൃത്തദ്ധിത സമാസസ്ഥ പ്രാതിപ സഞ്ജ വന്നു. അടുത്തെന്ത് പ്രവർത്തിക്കും? സുപോധാതു പ്രാതിപതികയോ. എന്ത് ചെയ്തു? ലുക്ക് വന്നു. ലുക്ക് വന്നു കഴിഞ്ഞാലും പ്രത്യയലോപേ പ്രത്യയലക്ഷണം, പ്രത്യയലക്ഷണത്തെ സ്വീകരിക്കുന്നു. അപ്പൊ പ്രത്യയലക്ഷണത്തെ സ്വീകരിക്കുമ്പോൾ ഇവിടെ പ്രത്യയം ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഇതിനെ സുബന്ധമാക്കുന്നത്. അപ്പോ ഇവിടെ പ്രത്യയത്തിന് ലുക്ക് വന്നതിന് ശേഷവും ഇത് ഇവിടെ പ്രത്യയം ഉണ്ടെന്ന് സ്വീകരിക്കുന്നു. ഏത്? സുപ്പ്. അങ്ങനെ സ്വീകരിക്കുന്ന സുപ്പ്, സുപ്പിന് വേറൊരു പേരൂടെ ഉണ്ട് പ്രത്യയം ഒന്നും കൂടാതെ. എന്താണ്? വിഭക്തി. എന്താണ് സൂത്രം? എന്താണ് വൃത്തി? സ്വപ്തിങ്ങോ വിഭക്തി സഞ്ജസ്ഥ. ഇങ്ങനെയുള്ള വിഭക്തിയെ പറയുന്നതാണ് അന്തർവർത്തിനി വിഭക്തി. എന്താണ് അന്തർവർത്തിനി? ഉള്ളിൽ ഇരിക്കുന്ന വിഭക്തി എന്നാണ്. ഉള്ളിൽ എന്ന് വെച്ചാൽ കാണാൻ വയ്യ. ഇവിടെ വിഭക്തി കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അന്തർവർത്തിനിയാണ് വിഭക്തി. അപ്പൊ ഇവിടെ പദസഞ്ജ വരുന്നത് അന്തർവർത്തിനിയെ വിഭക്തിയെ ആശ്രയിച്ചാണെന്ന് പറയും. വ്യാഖ്യാനങ്ങളൊക്കെ പറയുമ്പോൾ എങ്ങനെ പദസഞ്ജ ഒന്നു? അന്തർവർത്തിനിയും വിഭക്തിയും ആശ്രയിച്ച പദസഞ്ജ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, സുബോധാതു പ്രാതിപതികയോ എന്നുള്ള സൂത്രപ്രകാരം ലുക്ക് വന്നതിന് ശേഷവും നളുമതാംഗസ്യ എന്നുള്ള നിഷേധം ഇവിടെ വരാത്തത് കൊണ്ട് അവിടെ വിഭക്തി ഇരിക്കുന്നു എന്ന് കരുതി ഇതിനെ സുബന്ധമാക്കി പദസഞ്ജമാണ്. അതിനാണ് എന്ത് പറയുന്നത്? അന്തർവർത്തിനി വിഭക്തി എന്ന് പറയും. അപ്പൊ ഇവിടെ ഇവിടെ വിഭക്തിക്ക് ലുക്ക് വന്നെങ്കിലും ഇവിടെ അന്തർവർത്തിനി വിഭക്തി ഉണ്ട്. മനസ്സിലായോ? അപ്പോ സമാസം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് വരണം? സമാസം വന്നാൽ ഉടൻ വരേണ്ടത് എന്ത്? പറഞ്ഞ കാര്യം ചോദിക്കുന്നു. പ്രാതിപതിക സംജ്ഞ വന്നു കഴിഞ്ഞാൽ ഉടൻ എന്ത് വരും? സുപ്പുലോപിച്ചു. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം സംഭവിക്കാൻ പാടില്ല, വേറെ സന്ധി അങ്ങനെയൊന്നും വരാൻ പാടില്ല. ഇങ്ങനെ ഇരിക്കുന്നിടത്ത് പ്രാതിപ സഞ്ജ വന്ന് ലുക്ക് സംഭവിക്കണം. അത് ലുക്ക് വരുന്നതിന് സുബോധാതു പ്രാതിപതികം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാതിപ സഞ്ജ തന്നെ വരണം. അതൊക്കെ ഇനി ആ സ്ഥലങ്ങളിൽ ആവശ്യം വരുന്നതാണ്. അന്തരംഗാനവി വിധീൻ ബഹിരംഗോ ലുക് ബാധതെ പരിഭാഷയാണ്. അന്തരംഗമായ വിധികളെ, അന്തരംഗമായ വിധികളെന്ന് പറഞ്ഞാൽ വർണ്ണവിധികളും മറ്റും സന്ധിയും മറ്റും വരുന്നതൊക്കെ അന്തരംഗ വിധികളാണ്. അതിനെ കൂടെ ബഹിരംഗമായ ലുക്ക് ബാധിച്ചുകളയും. സാധാരണ ബഹിരംഗത്തെ അന്തരംഗമാണ് ബാധിക്കുന്നത്, അതാണ് നിയമം. അസിദ്ധം ബഹിരംഗം അന്തരംഗേ പരനിത്യ അന്തരംഗ അപവാദാനാം ഉത്തരോത്തരം ബലിയ. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ലുക്കിന്റെ ഒരു സവിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്തരംഗ വിധികളെയും ബാധിക്കും. അതുകൊണ്ട് എന്ത് വരുന്നു? അതുകൊണ്ടാണ് പറഞ്ഞത് സമാസം വന്നു കഴിഞ്ഞാൽ ഉടൻ എന്ത് വരും? പ്രാതിസന്ധ്യം വന്ന് ലുക്ക് വരും. ലുക്ക് വന്നു കഴിഞ്ഞാൽ എന്തായി? രാജ പുരുഷ എന്ന് പറയുന്നത് പ്രാതിപതികമാണോ? പക്ഷേ പ്രാതിപതികമായിരുന്നു നേരത്തെ. സൂത്രപ്രകാരം ഇത് സമാസമായതുകൊണ്ട്, സമാസമായതുകൊണ്ടാണ് ഇവിടെ പ്രാതിസന്ധ്യം വന്നത്. നമ്മൾ നേരത്തെ പ്രാതിസന്ധ്യം ഉദാഹരണം പഠിച്ചു, കൃതന്തത്തിനും മറ്റും പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ സമാസമായതുകൊണ്ടാണ് ഇതിന് പ്രാതിസന്ധ്യം വന്നത്. പക്ഷേ ലുക്ക് വന്നു കഴിഞ്ഞപ്പോ നേരത്തെ പ്രാതിപതിക സന്ധ്യം വന്ന സാധനം ഇവിടെ ഇല്ല, അതിന് കുറച്ച് കുറവ് വന്നു. എന്താ കുറവ് വന്നത്? പ്രത്യേകങ്ങൾ പോയി. അപ്പൊ പഴയ പ്രാതിപതികം ഇപ്പൊ ഉണ്ടോ? അങ്ങനെ എടുക്കാം. ഏകദേശ വികൃതം അനന്യവത്വം എന്നുള്ള നിയമം അനുസരിച്ച് ഇപ്പോഴും ഉണ്ട് പ്രാതിപതിക സംജ്ഞ. വാസ്തവത്തിൽ പ്രാതിപതിക സംജ്ഞ കിട്ടിയതിനാണ്? ഏതിനാ കിട്ടിയത്? രാജൻ പുരുഷസൂവിനാ കിട്ടിയത്. പക്ഷെ ഇവിടെ വ്യക്തികള് പോയി. അപ്പോ നേരത്തെ ഏതിനാണോ പ്രാതിപതിക സംജ്ഞ കിട്ടിയത് അതുപോലെ ഇവിടെ ഇല്ല. എങ്കിലും പ്രാതിപതിക സംജ്ഞ ഉണ്ട്. എങ്ങനെ? ഏകദേശ വികൃതം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെയുണ്ട്. പിന്നെ പദവുമാണ്. എന്താണ്? ആദ്യം എന്താ പറഞ്ഞ? ആദ്യം എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്? ആദ്യ സമാസം വരും എന്ന് പറഞ്ഞ് മറന്നുപോയി. ഏ സൂത്രപ്രകാരം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചാടിക്കേറിയ സമാസം വരും. എനിക്കറിയാം മറക്കുമെന്ന്. ഒരു തമാശ പറഞ്ഞാണെങ്കിലും ഓർത്തിരിക്കുമെന്ന് വിചാരിച്ചു. സമാസത്തിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പൊ അത് പ്രവർത്തിച്ചു കഴിഞ്ഞു. അപ്പോ എന്തു വരുന്നു? രാജ പുരുഷ ഇത് രണ്ടും പദങ്ങളാണ്. സംസ്കൃതത്തില് പദങ്ങളുടെ വേഡ് ഓർഡർ എന്ന് പറയുന്നത് മറ്റു ഭാഷകളിലെ പോലെ അത്ര നിർബന്ധമല്ല. ചില സ്ഥലത്തൊക്കെ വരും. രാമസ്യ പുത്ര എന്നും പറയാം, പുത്ര രാമസ്യ എന്നും പറയാം. അതാണ് സാധാരണ രീതി. അപ്പൊ ഇവിടെ രാജ പുരുഷ എന്നിരിക്കുന്നു. ഇതിങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ അത് ഇതിന് മാറ്റം വരുമോ? അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ സമാസത്തിന്റെ പൊതു നിയമമാണ്. ഇപ്പൊ രണ്ട് പദങ്ങൾ മാത്രമല്ല, രണ്ടിൽ കൂടുതൽ പദങ്ങൾ തമ്മിൽ സമാസം ചെയ്യാം. അതിലെ അവസാനത്തെ പദത്തിന്റെ പേരാണ് ഉത്തരപദം. സൂത്രങ്ങളൊന്നുമില്ല. ഉത്തരപദസ്തു സമാസസ്യ ചരമ അവയവേ രൂഢ. ഉത്തരപദം എന്ന് പറയുന്നത് സമാസത്തിന്റെ ചരമ അവയവത്തിൽ രൂഢമാണ്, അതിനെയാണ് പറയുന്നത്. നീന്റെ മേള് രണ്ടു മൂന്ന് പദം ഉണ്ടെന്നിരിക്കട്ടെ, എന്നാലും ഉത്തരപദം ഒന്നേ കാണത്തുള്ളൂ. ഏത്? അവസാനത്തെ പദം. അത് മാത്രമേ ഉത്തരപദം. നിങ്ങൾക്കിത് സാരമില്ല, പക്ഷെ എനിക്ക് പരിചയമുള്ള സംഗതിയല്ല ഇത്. ചെവിയൊക്കെ കേട്ട് കേട്ട് തളിച്ചോണ്ട്. അപ്പോ രാജ പുരുഷ എന്നിരിക്കുമ്പോ പുരുഷ ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? ഉത്തരപദമാണ്. അപ്പൊ രാജശബ്ദമോ പൂർവപദം? രാജശബ്ദം എന്ന് പറയുന്നത് പുലികളിയാണോ? അപ്പൊ രാജശബ്ദം എന്ന് പറയുന്നത് എന്തായി? പൂർവപദം. കേൾക്കാമെങ്കിൽ ഞാൻ പറയാം, കേൾക്കുന്നുണ്ടോ? കേൾക്കാം വയ്യ, കേൾക്കാമോ? പുരുഷ ശബ്ദം എന്ന് പറയുന്നത് ഉത്തരപദം. പുരുഷശബ്ദം എന്ന് പറയുന്നത് ഉത്തരപദം, രാജശബ്ദം എന്ന് പറയുന്നത് പൂർവപദം. ഇതിന് നിയമമുണ്ട്. കാരണം സമാസത്തിലെ ഏതിനെ പൂർവപദമാക്കും അതിന് നിയമമുണ്ട്. അതാണ് 174-ാമത്തെ പേജിന്റെ മുമ്പരത്തെ പേജ്. ആ, നമ്മളിപ്പോ പഠിക്കുന്നതിന്റെ അടുത്ത പേജ്. പ്രഥമ നിർദ്ദിഷ്ടം സമാസ ഉപസർജനം. ഇപ്പോഴല്ല, ആദ്യം പഠിച്ചുകൊണ്ടിരുന്ന സമർത്ഥ പദവിധി എന്ന് പറയുന്ന ആ പേജിന്റെ അടുത്ത പേജ്, അമീബ സമാസം. അവിടെ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന പേജിന്റെ അടുത്ത പേജ്, പ്രഥമ നിർദ്ദിഷ്ടം സമാസ ഉപസർജനം. സമാസശാസ്ത്രേ പ്രഥമ നിർദ്ദിഷ്ടം ഉപസർജന സംന്യസ്യ. സൂത്രത്തിൽ സമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാസശാസ്ത്രം എന്നർത്ഥം. സമാസശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സമാസം വിധിക്കുന്ന സൂത്രം. സമാസം വിധിക്കുന്ന സൂത്രത്തിനാണ് എന്ത് പറയുന്നത്? ആ സൂത്രത്തിൽ പ്രഥമാനിർദ്ദിഷ്ടം ഏതാണോ പ്രഥമാന്തമായിരിക്കുന്നത് ആ സൂത്രത്തിൽ. ഒരു സൂത്രത്തിൽ പല ശബ്ദം കാണും, അതിൽ പ്രഥമാന്തം കാണും, ദ്വിതീയാന്തം കാണും, എല്ലാം കാണും. അല്ല, ഏതാണോ പ്രഥമാന്തം അതിനെന്ത് വരും? ഉപസർജനം എന്ന് സത്യം. അതാണ് സമാസശാസ്ത്രേ. സമാസശാസ്ത്രത്തിൽ പ്രഥമാനിർദ്ദിഷ്ടം എന്ന് വെച്ചാൽ പ്രഥമാന്തമായ ശബ്ദം, അതിനെന്ത് വരും? ഉപസർജനം എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഈ സൂത്രം തന്നെ എഴുതിയതാണോ? പ്രഥമാനിർദ്ദിഷ്ടം സമാസേ ഉപസർജനം. ഇതിൽ ഉപസർജനം ഏതാണ്? ഉപസർജനം തന്നെ. എന്തുകൊണ്ട്? അത് പ്രഥമാന്തമാണ്. പിന്നെ വേറെ ഏതുണ്ട്? പ്രഥമ നിർദ്ദിഷ്ടം എന്ന് പറയുന്നു. ഇപ്പൊ പ്രഥമ അതിനുള്ള ഉപസർജനങ്ങളാണ്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച സമാസ വിധായക സൂത്രം ഏതാണ്? ഏകപദ സൂത്രം, ഷഷ്ടി. അതിലേതാണ് പ്രഥമാനിർദ്ദിഷ്ടം ഷഷ്ടിന്? ഷഷ്ടിയാണ്. അതിനുപസർജനമെന്ന് പറഞ്ഞു. ഇപ്പൊ ഷഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രത്യേക ഗ്രഹണേ തദന്ത ഗ്രഹണം. ഷഷ്ടി എന്ന് പറഞ്ഞാൽ എന്ത് ഗ്രഹിക്കും? ഷഷ്ട്യന്തം. ഷഷ്ടി എന്ന് പറയുന്ന എന്തിനാ പറയുന്നു? വിഭക്തി. വിഭക്തി എന്ന് പറയുന്നത് എന്താണ്? പ്രത്യയമാണോ? പ്രത്യയമാണ്, വിഭക്തിയാണ് പ്രത്യയമാണ്. അപ്പൊ പ്രത്യേക ഗ്രഹണേ തദന്ത ഗ്രഹണം, ഷഷ്ടി എന്ന് പറഞ്ഞാൽ എന്തിനെ ഗ്രഹിക്കണം? ഷഷ്ടി എന്താ ഗ്രഹിക്കും? അതുകൊണ്ടാണ് അവിടെ പറയുന്നത് സമർത്ഥം ഷഷ്ടിയന്തം സുബന്ധം സുബന്ധേന സമസ്യതേ എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ ഷഷ്ടിയന്തം പദം സുബന്ധം സമർത്ഥേന സുബന്ധേന സമസ്യതേ എന്ന് പറയുന്നതാണ്. അപ്പോ ഈ പ്രഥമ നിർദ്ദിഷ്ടം സമാസ ഉപസർജനം എന്നുള്ള സൂത്രപ്രകാരം ഉപസർജന സംജ്ഞ ഷഷ്ടി എന്ന് പറയുന്ന സൂത്രത്തിൽ ഏതിന് കിട്ടും? ഷഷ്ടിയന്തത്തിന് കിട്ടും. ഈ ഷഷ്ടിയന്തം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സുബന്ധമായിരിക്കും. അപ്പൊ ഫലത്തിൽ ഉപസർജന സംജ്ഞ എവിടെ വരും? ഷഷ്ടിയന്തമായ. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, പ്രഥമാന്തം എന്നല്ല പ്രഥമാനിർദ്ദിഷ്ടം എന്ന് പറഞ്ഞു എന്നാണ്. കേവലം പ്രഥമാന്തം എന്നല്ല പറഞ്ഞത്, മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പ്രഥമാന്തം എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോ ആ പ്രഥമ കൊണ്ട് നിർദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു, അതായത് ഷഷ്ടി എന്ന് പറയുന്ന ആ പ്രഥമ കൊണ്ട് നിർദ്ദേശിക്കുന്ന ശബ്ദമേതോ സമാസത്തിൽ അതിനുപസർജന സംജ്ഞ വരും. ഇവിടെ സമാസം ഏതാണ്? രാജൻ പുരുഷസ്വം. അതിൽ ഷഷ്ടിയന്തം കൊണ്ട് നിർദ്ദേശിച്ച പദം ഏതാണ്? രാജൻ. ഷഷ്ടി ഏതെന്ന് നമുക്കറിയാം, അതുകൊണ്ട് നമുക്കറിയാം. അതുകൊണ്ടാണ് ഷഷ്ടിയന്തം എന്ന് പോരാ, ഷഷ്ടിയന്തം കൊണ്ട് നിർദ്ദേശിച്ചത് ഏതോ അത്. അത് എവിടെ? സമാസത്തിൽ. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് സമാസശാസ്ത്രേ, സമാസശാസ്ത്രത്തിൽ എല്ലായിടത്തും ഇത് വരില്ല, അതുകൊണ്ട് പ്രത്യേക സമാസശാസ്ത്രം എന്ന് പറഞ്ഞു. അവിടെ പ്രഥമ കൊണ്ട് നിർദ്ദേശിച്ച പ്രഥമ എന്ന് പറഞ്ഞാലും എന്തെടുക്കണം? പ്രഥമാന്തം കൊണ്ട് നിർദ്ദേശിച്ച. അപ്പോ സമാസം വിധിക്കുന്ന ഓരോ സൂത്രങ്ങളിലും പരിശോധിക്കണം അതിലെ പ്രഥമാന്തമായ പദമേതെന്ന്. എന്നിട്ട് പിന്നെ നോക്കണം നമ്മൾ സമാസം ചെയ്യുന്ന സ്ഥലത്തിൽ. ഒന്ന് സമാസശാസ്ത്രം എന്ന് വെച്ചാൽ സമാസ സൂത്രം, അവിടെ നിന്ന് എന്തിനെ കണ്ടുപിടിക്കണം? പ്രഥമാന്തത്തെ കണ്ടുപിടിക്കണം. അവിടെ ഷഷ്ടിയെ നമ്മൾ എന്ത് മനസ്സിലാക്കി? പ്രഥമാന്തമാണെന്ന് മനസ്സിലാക്കി. ഷഷ്ടിയല്ലേ അത് പ്രഥമാന്തമാണെന്ന് ചോദിക്കരുത്. അത് പ്രഥമാന്തമാണ്. ഷഷ്ടി എന്ന് പറയുന്ന ഏത് വ്യക്തിയാ? പ്രഥമാന്തമാണ്, പ്രഥമയാണ്, അതുകൊണ്ട് പ്രഥമാന്തമാണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് നിർദ്ദേശിക്കുന്ന പദം അതെവിടെ കണ്ടുപിടിക്കണം? സമാസത്തിൽ. അപ്പൊ ഒന്ന് സമാസശാസ്ത്രം, മറ്റൊന്ന് സമാസം. അപ്പൊ സമാസശാസ്ത്രത്തിലെ പ്രഥമാന്തത്തെ കണ്ടുപിടിച്ചപ്പോൾ എന്തായി? ഷഷ്ടിയന്തമാണെന്ന് മനസ്സിലായി. ഷഷ്ടിയാണ് അവിടെ പറയുന്നത്, ഷഷ്ടിയന്തമാണ്. അതുകൊണ്ട് സമാസത്തിൽ നിർദ്ദേശിച്ച ഏത് ശബ്ദത്തെ? രാജൻ ഹസ്. അപ്പൊ അതിനെന്ത് വരും? ഉപസർജന സംജ്ഞ. അത് വന്നു കഴിഞ്ഞാൽ അടുത്ത സൂത്രം, എന്റെ അടുത്ത സൂത്രം എന്താണ്? ഉപസർജനം പൂർവം സമാസേ ഉപസർജനം പ്രാക് പ്രയോജ്യം. സമാസത്തിൽ ഒന്നിന് ഉപസർജന സംജ്ഞ കിട്ടിക്കഴിഞ്ഞാൽ അതിനെവിടെ പ്രയോഗിച്ചോണം? മുമ്പില് പ്രയോഗിച്ചോണം. അതിനെ പൂർവപദം എന്ന് പറയും. അവസാനം വരുന്നതിന് എന്ത് പറയും? ഉത്തരപദം എന്നും പറയും. അപ്പോ ഇവിടെ രാജ പുരുഷാന്നിരിക്കുന്നു. ഷഷ്ടി എന്ന് പറയുന്ന സൂത്രത്തിൽ പ്രഥമാനിർദ്ദിഷ്ടമായത് ഷഷ്ടിയാണ്. പ്രഥമാനിർദ്ദിഷ്ടമായത് ഷഷ്ടിയാണ്. അപ്പൊ ഇപ്പം നമ്മൾ നിൽക്കേണ്ടത് ആ ഷഷ്ഠി എന്നുള്ളത് കൊണ്ട് സമാസത്തിൽ ഏതിനെയാണ് നിർദ്ദേശിച്ചത്? പുരുഷശബ്ദമാണല്ലോ, അത് പ്രഥമാന്തമല്ലേ. അപ്പൊ ഷഷ്ടിയന്തത്തെയാണ് നിർദ്ദേശിച്ചത്. ഷഷ്ടി എന്താ ഏത്? രാജൻ. അതിനെന്ത് വരും? ഉപസർജന സംഘം. ഉടനെ അടുത്ത സൂത്രം വന്നെന്താണ്? ഉപസർജനം പൂർവം. പിന്നെ രാജ പുരുഷാന്തടുത്ത് ബാക്കി സംഭവിച്ച കാര്യമെല്ലാം പറഞ്ഞു. സുബോധാതു പ്രാതിപതി പ്രകാരം ലുക്ക് വന്നു. ലുക്ക് വന്നു കഴിഞ്ഞാലും അന്തർവർത്തിനിയും വിഭക്തിയും ആശ്രിത്യ, ഇത് പദമാണ് രാജനെന്ന് പറയുന്നത്. അതുകൊണ്ട് നലവ് പ്രാതിപതി നഗാരം ലോപിച്ചു. രാജ പുരുഷാന്തിരിക്കുന്നു. ഇത് എന്താണ്? ഏകദേശവകൃതം അനന്യവത്ത് പ്രകാരം രാജപുരുഷ എന്താണ്? പ്രാതിപതിയുമായി കഴിഞ്ഞാൽ അടുത്ത ഏത് സൂത്രം വരും? അവന് സൂത്രമില്ലേ? സുബോധ പ്രാതിപ പ്രാതിപം വന്നാൽ സുപ്പ് വരുന്നതിന് സൂത്രമില്ല. അതാണോ സൂത്രം? സുപ്പ് വരുന്നതിനുള്ള സൂത്രം ഏത്? അതാണോ പ്രാതിപതികത്തിൽ നിന്ന് സുപ്പ് വരുന്നതിന്? പ്രത്യേക പരശ്ച ഞാ പ്രാതിപതിക പ്രത്യേക പരശ്ച പ്രകാരം എന്തുവരും? പരത്തിൽ വരും. എന്തുവരും? സുപ്പ്. രാജപുരുഷ എന്ന് വന്നല്ലോ. രാജശബ്ദത്തെ പൂർവ്വത്തിലാക്കി പുരുഷ പരത്തിലാക്കി പ്രാതിസഞ്ജമെന്ന് സുപ്പ് വരുന്നു. സുപ്പ് പരത്തിൽ വന്നു കഴിഞ്ഞാൽ ഏകോചനം വരുന്നതിന് ഏതുവരും? ദ്വിവചന ഏകോചന പ്രകാരം വന്നു. രാജപുരുഷ സൂന്ദരന്റെ സൂത്രം വന്നു. അതിനൊന്നും വരത്തില്ലേ? രാജപുരുഷ സൂന്ദരിക്കുമ്പോ ഉപദേശത്ത് പിന്നെ സൂത്രങ്ങളെല്ലാം പറയണം, പഠിച്ചതല്ല. ഉപദേശ ജനനാസീത്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത സൂത്രം വരും. തസ്യലോപഹ സുന്ദരിക്കുന്നു. പിന്നെ എന്തു വരും? അത് നേരത്തെ വരും. പദസഞ്ജ വരും. സൂത്രം ഏത്? സുപ്തിംഗന്ധം പദം. ഇപ്പൊ ഇവിടെയൊക്കെ പദസഞ്ജ വന്നു എന്നുള്ളതൊന്നും വിട്ടുപോരു. ഇപ്പൊ ഇതിന് പദസഞ്ജ നേരത്തെ കിട്ടിയ? നേരത്തെ ഏതിനാ പദസഞ്ജ കിട്ടിയത്? രാജന്. ഇപ്പൊ ഏതിനാ പദസഞ്ജ വന്നത്? രാജപുരുഷയ്ക്ക്. രാജപുരുഷയാണ് ഇപ്പൊ എന്തായത്? സുബന്ധമായത്. നേരത്തെ സുബന്ധമായിരുന്നേത്? രാജനും പുരുഷനും. ഇപ്പൊ ഏതിന്? രാജപുരുഷയാണെന്ത് പദസഞ്ജ? ഇവിടെ പദസഞ്ജ വന്ന സൂത്രം അനുസരിച്ച് സുപ്തിംഗന്ധം പദം. ഇവിടെ പ്രാതിപസഞ്ജ വന്ന സൂത്രം അനുസരിച്ച് തൃത്വതിത സമാസാസ്ഥ പ്രകാരം പ്രാതിസഞ്ജ വന്നു. ഏകദേശാവൃത മകൃതമാനന്യ പ്രാതിസഞ്ജയുണ്ട്. പകരത്തിൽ എന്ത് വന്നു? സു വന്നു. ഉകാരത്തിൽ നിസ്സഞ്ജ വന്നു. ലോപിച്ചു സകാരം. വീണ്ടും പദസഞ്ജ വന്നു. വീണ്ടും സൂത്രം വരും. സേഷരു. പിന്നെ സർവസാനയോർ വിസഞ്ജന്നപ്പോ എന്തായി? രാജ പുരുഷ സമാസം പൂർണ്ണമായി. സമാസം വന്നു കഴിഞ്ഞു. എപ്പോ? അലൗകിക വിഗ്രഹം കണ്ട അവിടെ തന്നെ വന്നു കഴിഞ്ഞു. സമാസം വന്നു കഴിഞ്ഞു. പിന്നെ പല പ്രക്രിയകളും നടന്ന് ആ പ്രക്രിയ എല്ലാം പൂർത്തിയായപ്പോ രാജപുരുഷ എന്ന് പറയുന്നത് എന്തായി? സമസ്ത പദമായി. ഇത്രയും കഴിഞ്ഞാലേ ഇത് പ്രയോഗിക്കാൻ പാടുള്ളൂ. ഇതിനു മുമ്പ് പലതും നടന്നുകൊണ്ടിരുന്നപ്പോൾ അത് പ്രക്രിയാദശയാണ്. അതൊന്നും പ്രയോഗിക്കാൻ പാടില്ല. പ്രയോഗാർഹമായ രൂപം എന്ന് പറയുന്നത് ഏതാണോ ഇത്, ഇതാണ് രാജപുരുഷ എന്ന് പറയുന്നതാണ്. ഇതിനാണ് പറയുന്നത് സിദ്ധാവസ്ഥ. രൂപം സിദ്ധമായ അവസ്ഥ. മുമ്പുള്ളതിനെന്ത് പറയും? പ്രക്രിയാവസ്ഥ. ഇത് സിദ്ധാവസ്ഥ, രൂപസിദ്ധമായി, മറ്റേ പ്രക്രിയാവസ്ഥ. ഇത് ഒന്ന് രണ്ട് തവണ ഇത് എല്ലായിടത്തും ഇത് തന്നെ ഇനി ആവർത്തിക്കും. എല്ലാ സമാസങ്ങളിലും ഇത് തന്നെ പ്രക്രിയ. ഒന്ന് രണ്ട് സ്ഥലത്ത് അത് മനസ്സിലാക്കുന്നതിനുള്ള ഒരു പ്രയാസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും, പ്രയാസമില്ല. പുതിയൊരു പ്രക്രിയ ഇല്ല സമാസത്തിൽ. ശബ്ദങ്ങളും വിഭക്തികളും ഒക്കെ മാറുമെന്നുള്ളതേ ഉള്ളൂ, പ്രക്രിയ ഇത് തന്നെ. ഒരു ശബ്ദം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ അലൗകിക വിഗ്രഹം നടത്തുക. അലൗകിഗ്രഹം നടത്തിയാൽ ഏതാണോ പ്രവർത്തിക്കേണ്ടത്, സൂത്രങ്ങൾ പലതുണ്ട്, ആ സൂത്രം അവിടെ പ്രവർത്തിക്കും. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉടൻ സമാസസഞ്ജ വരും. സമാസസഞ്ജ വന്നു കഴിഞ്ഞാൽ ഉടൻ എന്തുവരും, പ്രാതിസഞ്ജ വരും. പ്രാതിസഞ്ജ വന്നു കഴിഞ്ഞാൽ എന്തുവരും, ലുക്ക് സംഭവിക്കും. ലുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തെങ്കിലും പദകാര്യം ഉണ്ടോ എന്ന് നോക്കണം. പദമോ പദകാര്യങ്ങളോ സന്ധിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എന്താണ്, അന്തർവർത്തിനെയും വിഭക്തിയും ആശ്രിത്തി അതെല്ലാം ചെയ്യണം. അതെല്ലാം ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ഏകദേശപകൃതം അനന്യവത്ത് അതിന് ആ പഴയ പ്രാവശ്യമുണ്ട്. പിന്നെ അവിടെ തീരുമാനിക്കേണ്ടത് ഈ രണ്ട് പദങ്ങളിൽ ഏതാണ് പൂർവത്തിൽ ഏതാണ് പരത്തിൽ. അതിന് വേണ്ടിയിട്ട് സമാസ സൂത്രത്തെ നോക്കണം. ആ സൂത്രത്തിൽ ഏതിനെയാണോ പ്രഥമാന്തം കൊണ്ട് നിർദ്ദേശിച്ചത് അതിന് ഉപസർജന സഞ്ജ വരും. എന്താണോ സൂത്രം പ്രഥമാനിർദ്ദിഷ്ടം സമാസ ഉപസർജനം, ഉപസർജന സഞ്ജ വരും. വന്നു കഴിഞ്ഞാൽ ഉപസർജനം പൂർവപ്രകാരം അതിനെ പൂർവത്തിലാക്കണം. പൂർവനിപാതം എന്ന് പറയുന്നത് ശബ്ദത്തെ പൂർവത്തിൽ വയ്ക്കുന്നതിനാണ് പറയുന്നത്. പൂർവനിപാതം എന്ന് വെച്ചാൽ വയ്ക്കുക. പൂർവനിപാതം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തെന്തുവരും, പ്രാതിസഞ്ജയെ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും അതിന് ഇപ്പൊ വരുന്നത്, നേരത്തെ സുബന്ധമായിരുന്നത് എന്താണ്, ഘടകപദങ്ങളായിരുന്നു. സമാസത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന പദങ്ങളാണ് എന്ത് പറയുന്നത്, ഘടകപദങ്ങൾ. നേരത്തെ ഘടകപദങ്ങൾക്കായിരുന്നു ആയിരുന്നു സുബന്ധങ്ങൾ. ഇപ്പൊ അങ്ങനെയല്ല, സമാസസഞ്ജ കിട്ടിയതുകൊണ്ട് ആ സമസ്തപദം, ഇതിനെ സമസ്തപദം എന്ന് പറയും. ആ സമസ്തപദത്തിന് എന്ത് വരുന്നു, പ്രാതിസഞ്ജ വരുന്നു, ഉണ്ട്. ആ സമാസസഞ്ജ വരുമ്പോഴേ ഉണ്ട് പ്രാതിസഞ്ജ. ഏകദേശകൂടുതൽ അനന്യമത് എന്നുള്ള ന്യായമനുസരിച്ച് വീണ്ടും പ്രാതിസഞ്ജ സ്വീകരിക്കണമെന്നേ ഉള്ളൂ. ആ പ്രാതിസഞ്ജ വന്നു കഴിഞ്ഞാൽ പരത്തിൽ വീണ്ടും സുപ്പ് വരും. സുപ്പ് വന്നു കഴിഞ്ഞാൽ പദകാര്യങ്ങളെല്ലാം വരും. വന്നിട്ട് വീണ്ടും സുബന്ധമായി പദമാകുമ്പം രാജ പുരുഷ എന്ന് വരും. സമസ്തപദത്തിന് വീണ്ടും ഏകദേശ വികൃതം ഉപയോഗിച്ച പ്രാതിസഞ്ജുള്ളതുകൊണ്ടാണ് സുപ്പ് വന്നത്. രാജ പുരുഷ എന്നിരിക്കുന്നിടത്ത് പ്രാതിസഞ്ജ ഉള്ളതുകൊണ്ടാണ് പരത്തിൽ എന്ത് വന്നത്, സുപ്പ് വന്നത്. ഞാൻ പ്രാതിപതിക പ്രത്യേക പരസ്യസുന്നു, അല്ലെങ്കിൽ വരത്തില്ല. പ്രാതിസഞ്ജ എന്തുകൊണ്ട് വന്നു, സമാസം വന്നുകൊണ്ട്. സമാസം എങ്ങനെ വന്നു കൊണ്ട്, സമാസം വിധിച്ച സൂത്രം കൊണ്ട് സമാസം വന്നു. അതായത് സമാസം വന്നപ്പോ എങ്ങനെയായിരുന്നു, രാജൻ ഗസ് പുരുഷ സൂന്നിരുന്നു. ലുക്ക് വന്നപ്പോഴോ രാജപുരുഷ. അപ്പൊ രാജൻ ഗസ് പുരുഷ സൂന്നിരിക്കുന്നിടത്ത് സമാസം ഉള്ളത് കൊണ്ട് കൃത്യ സമാസാച്ച പ്രകാരം പ്രാതിസഞ്ജ വരാം. പക്ഷെ ലുക്ക് വന്നു കഴിഞ്ഞപ്പോ കുറച്ച് പോയി. അപ്പോ വീണ്ടും ഇതിന് സഞ്ജ നേരത്തെ ഉള്ളത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അതിനാണ് പറഞ്ഞത് എന്താണ്, ഏകദേശപൂർവ്വം അനന്യവത്ത്. കുറച്ച് ഭാഗങ്ങളൊക്കെ പോയാലും അതിന് പ്രാതിസഞ്ജ ഉണ്ട്. അപ്പൊ പ്രാതിസഞ്ജ ഉണ്ടെങ്കിൽ ആ പ്രാതിപതികത്തിൽ നിന്ന് എന്ത് വരാം, ഞാൻ പ്രാതിപതിക പ്രത്യേക പരസ്ച പ്രത്യേകങ്ങൾ വരാം. രാജപുരുഷ രാജപുരുഷോ രാജപുരുഷാഹ രൂപങ്ങളും സമസ്തപദം രാമശബ്ദം പോലെ തന്നെ പുല്ലിംഗമോ സ്ത്രീലിംഗമോ നമസ്ലിംഗമോ അനുസരിച്ച് പോകും. സമാസം പൂർണ്ണമായി. രാജപുരുഷ സുഖന്നിരിക്കുമ്പോ സുബോധാതു പ്രാതിപതികയോ പ്രകാരം സുപ്പ് ലോപിക്കത്തില്ല. രാജൻ നസ് പുരുഷ സൂന്നിരുന്നപ്പോ സുപ്പ് ലോപിച്ചു. മനസ്സിലായോ? രാജൻ നസ് പുരുഷ സൂന്നിരുന്നപ്പോ സുപ്പ് ലോപിച്ചു. ഏതാണ്? സുബോധാതു പ്രാതിപതിക. പക്ഷെ രാജപുരുഷായിൽ നിന്ന് സുവന്നാ ലോപിക്കത്തില്ല. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? അലൗകിക ഗ്രഹത്തിൽ സുപ്പ് ലോപിച്ചു. രാജപുരുഷ എന്ന് പറയുന്നതിന്റെ പരത്തിൽ സുപ്പ് വരുമ്പോൾ ലോപിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? യുക്തി വെച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. പ്രാതിപതിയത്തിന്റെ പരത്തിൽ സു വന്നു, അവിടെ ലോപിക്കുന്നില്ല. പക്ഷെ ഏത് സുബോധാതു പ്രാതിപതികയോ അതാണ് ലോപിക്കാനുള്ളത്. ലുക്ക് വരുന്നില്ല. പക്ഷെ ആദ്യം ലുക്ക് വന്നു. എന്തുകൊണ്ടാണ്? അത് പൂർവോത്രാസിദ്ധം ഇവിടെ വന്നു. സൂത്രങ്ങൾ നോക്കണ്ടേ? ഇവിടെ എവിടെയാ പൂർവോത്രാസിദ്ധം വരുന്നു? അസിദ്ധം വന്ന അതുകൊണ്ട് എന്താ? അങ്ങനെ സമാസം വന്നതുകൊണ്ടാണല്ലോ പ്രാതിവിസഞ്ജ വന്നത്. പ്രാതിവിസഞ്ജ വന്നുകൊണ്ടാണല്ലോ ലുക്ക് വന്നത്. ഇപ്പൊ പ്രാതിവിസത്തിന്റെ പരത്തിൽ സുഖം വന്നു, പക്ഷെ ലുക്ക് വരത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും, ഗ്യാരണ്ടി തരാം. എന്തുകൊണ്ട്? അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഏ സൂത്രത്തിൽ പറഞ്ഞു? പുല്ലിംഗത്തിൽ ലുക്ക് വരില്ല എന്ന് ഇവിടെ പറഞ്ഞു. ചെറിയൊരു യുക്തി പ്രയോഗിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് ആ സൂത്രത്തിൽ പറഞ്ഞു, ഏതയോഹോ അവയവസ്ഥ, പ്രാതിപതികത്തിന്റെ അവയവമായി വരുന്ന സുപ്പിനെ ലുക്ക് വരത്തുള്ളൂ. ഇവിടെ രാജൻ ഗസ് പുരുഷ സൂന്നിരിക്കുമ്പോ പ്രാതിപസഞ്ജ ഏതിനാ കിട്ടുന്നത്? അത് മൊത്തം. അപ്പൊ അതിന്റെ ഒരു അവയവമായി, ഒരു ഭാഗമായി ഏത്? ലസും സൂവും. അതിനെടുക്കു വരും. അത് പ്രാതിപതിയത്തിന്റെ അവയവമായി. ഞാൻ പ്രാതിപതിയാ പ്രത്യേക പരശ എന്ന് പറഞ്ഞ് സുപ്പ് എവിടെയാ വരുന്നത്? പ്രാതിപതിയത്തിന്റെ പരത്തിലാണ്. അതുകൊണ്ട് അതിന്റെ അവയവം അല്ല. അവിടെ പ്രാതിപതി എന്തായി മാറും? അംഗമായി മാറും. എന്തുകൊണ്ട്? സുപ്പ് പരത്തി വന്നുകൊണ്ട്. ഇപ്പൊ സു പരത്തിൽ വന്നുകൊണ്ട് അവയവം അല്ല. അതുകൊണ്ട് ആ സൂത്രം ഉപയോഗിച്ച് ആ സൂവിനെടുക്ക് വരത്തില്ല. അങ്ങനെ ഇതിനകത്ത് പല കാര്യങ്ങളും വഴിയെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ ഉള്ളതും കൂടെ പോകും. അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇപ്പൊ ആവശ്യമുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇത് ഇത്രയും ഓർക്കുക. എന്താണ്? ഒരു ശബ്ദം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? അലൗകിക വിഗ്രഹം, രാജൻ ഗസ് പുരുരസു. അലൗകിക വിഗ്രഹം വരുമ്പോ അവിടെ എന്ത് വരും? കണ്ണടച്ചുകൊണ്ട് സമാസം വരും. പിന്നെ ബാക്കി എന്തും ചിന്തിക്കാവൂ. ഇനി എന്തെങ്കിലും വരുമെന്നുള്ള പിന്നീട് നോക്കാം. തൽക്കാലത്തെ കാര്യം ഞാൻ പറയുകയാണ്. പ്രശസ്തി സമാസം വന്നു. സമാസം വന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് വരും? പ്രാതിസഞ്ജ വരും. സൂത്രം ഏത്? കൃത്തദ്ധിത സമാസ. സമാസം പ്രാതിസഞ്ജ വരും. പ്രവേശം കഴിഞ്ഞാൽ ഉടൻ എന്തുവരും? സുഖോ ധാതു പ്രാതിപതികയോഹോ ലുക്ക് വരും. അവിടെ മറ്റേതിനെ അപേക്ഷിച്ചും അത് വരുന്ന എന്തുകൊണ്ടാണ്? അന്തരംഗാനപി വിധിയിൽ ബഹിരംഗോ ലുക്ക് ബാധത എന്നുള്ള നിയമം അനുസരിച്ച് ഉടൻ തന്നെ എന്തുവരും? ലുക്ക് വരും. ലുക്ക് വന്നു കഴിഞ്ഞാൽ പോയി. പിന്നെ അവിടെ എന്തുവരും? ഇവിടെ രാജൻ പുരുഷ എന്നുള്ളടത്ത് രണ്ടിനും അന്തർവർത്തിനി വിഭക്തി ആശ്രയിച്ച് അവിടെ പദസഞ്ജയുണ്ട്. നലോപമല്ല, പദസഞ്ജ. പദസഞ്ജ ഉണ്ടെന്ന് വരും. നലോ പ്രാതിനിധ്യ നഗാരം ലോപിക്കും. ലോപിച്ചു കഴിഞ്ഞാൽ രാജ പുരുഷാന്നിരിക്കും. രാജ പുരുഷാന്നിരിക്കുന്നിടത്ത് ഏകദേശവൃതം അനന്യവൃതം പ്രാതിസഞ്ജയുണ്ട്. ആ പ്രാതിസഞ്ജ എന്ന് പറയുന്നത് സമുദായത്തിനാണ്. പദങ്ങളുടെ ഓരോ പദത്തിലുമുള്ള പ്രാതിനിധ്യം ഞാൻ അവിടെ നേരത്തെ ഉണ്ട്, അതവിടെ ഇരുന്നോട്ടെ. ഇപ്പോൾ എന്തുവരും? സമുദായത്തിന് വരും. സമുദായത്തിന് വന്നു കഴിഞ്ഞാൽ, കാരണം അതിനാണ് സമാസമുള്ളത്, അതിന്റെ പരത്തിൽ എന്തുവരും? ഞാൻ പ്രാതിപതികം, പ്രത്യേക പരസ്യപ്രകാരം, സുവന്ന്, പിന്നീട് വിഭക്തി കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുവരും? രാജ പുരുഷ, രാജപുരുഷവും, രാജപുരുഷ, ഹേ രാജപുരുഷ, ഹേ രാജപുരുഷവും, രാജപുരുഷ, അങ്ങനെ രൂപങ്ങളും.